മനസ്സോ അനന്യാസുരവും കല്പിതേ അവിദ്യയാ ജഗത് വിദ്യാസു ലൈമ്യാദി തഥാലേഖ്യമേവാദി മനസ്സനന്യ അവിദ്യ അവിദ്യ തന്നെ മനസ്സ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സർവൻ ജഗത് കല്പിത ജഗത്തെല്ലാം കൽപ്പിക്കപ്പെടുന്നു. അസോ വിദ്യ വിദ്യ ലയമിയാതി വിദ്യയോട് ലയിക്കുന്നു. ലയിക്കുക എന്ന് പറയുന്നത് എന്താണ്? അവിദ്യ ലയിക്കുന്നു എന്ന് പറയും. അദ്വൈതികള് ലയിക്കുക എന്ന് പറയുന്നതിന് എന്താ അർത്ഥം പറയുന്നത്? അദ്വൈതത്തില് ശരിക്കും അദ്വൈതിയുള്ളവരെ ലയിക്കുക എന്ന് വെച്ചാൽ ബാധിക്കുക. ബാധിക്കുക എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് തത്വജ്ഞാനം കൊണ്ട് ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അസത്യമാണെന്ന് തത്വജ്ഞാനിക്ക് ബോധിക്കുക. നിന്നെ ലയിക്കുക എന്ന് പറയുന്നതിന് ബാധയ്ക്ക് വേറൊരർത്ഥമുണ്ട്. എന്താണ്? ഇല്ലാതാകുക, ബാധിച്ചു പോകാന്ന് വെച്ചാൽ ഇല്ലാതാകും. ആ അർത്ഥം എവിടെ വരുന്നത്? സമാധി. സമാധി അംഗീകരിക്കുമ്പോ ഇവിടെ ദർശനമാലിന്റെ സമാധി അംഗീകരിക്കുന്ന പ്രക്രിയയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവസാന സമാധിയിലാണത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ സമാധിയിൽ ലയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധിയിൽ അത് അവസാനിക്കുന്നു. എന്തുകൊണ്ട്? അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം മനസ്സാണ് ജഗത്തിനെ കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ആ മനസ്സ് സമാധിയിൽ വിലയിക്കുന്നു, ഇല്ലാതാകുന്നു. അതവിടെ അസത്യമെന്ന് ബോധിക്കുകയല്ല, മനസ്സ് തന്നെ ഇല്ലാതാകുന്നു. ഉറക്കത്തിലേതുപോലെ, ഉറക്കമല്ല ഉറക്കം പോലെ. അങ്ങനെ മനസ്സില്ലാതായി കഴിഞ്ഞാൽ പിന്നെ മനസ്സിന്റെ കാര്യമായ ജഗത്തും. ഇക്കാര്യത്തില് ഈ രണ്ട് കാഴ്ചപ്പാടുണ്ട്. ഒന്ന്, അത് വിലയിച്ചു പോവുക എന്നുള്ള സമാധിയുടെ കാഴ്ചപ്പാട്. സമയതയുടെ കാഴ്ചപ്പാട് ആണ് യോഗത്തിൽ നിന്ന് അദ്വൈതത്തിലേക്ക് വരുന്നത്, സമാധിയുടെ കാഴ്ചപ്പാടാണ്. മറിച്ച് തത്വജ്ഞാനം കൊണ്ട് തന്നെ അസത്യമാണെന്ന് ബോധിക്കുക എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാട്. രണ്ടു തരത്തിലും അർത്ഥം പറയാം. രണ്ടു തരത്തിലായാലും രണ്ടു തരത്തിൽ യോജിക്കുന്നു. ഒന്ന് തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ സമാധി എന്ന് പറയുന്നതിലും വ്യത്യാസം എന്താണ്? ശരി, തത്വജ്ഞാനം എന്ന് പറയുന്നത് ജാഗ്രതയിൽ തന്നെ ഉണ്ടാകുന്നതാണ്. നമ്മള് ഉണർന്നിരുന്ന് ചിന്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ്. ഏതൊരു ജാഗ്രതയിലാണോ ഗുരു, ഉപദേശം, ശാസ്ത്രം, സാധന ഇതെല്ലാം നിലനിൽക്കുന്ന ജാഗ്രതയിലാണ്. ഈ ജാഗ്രതയിൽ ഉണ്ടാകുന്നതാണ് എന്ത്? തത്വജ്ഞാനാണ് അതിന്റെ പ്രത്യേകത. ഉണർന്നിരിക്കുമ്പം തന്നെ അവിടെ അസത്യം എന്നുള്ള ബോധം ഉണ്ടാകുന്നു. തത്വജ്ഞാനത്തിന്റെ പ്രത്യേകത. സമാധിയുടെ പ്രത്യേകതയോ? ജാഗ്രതത്തിലല്ല, സ്വപ്നത്തിലല്ല, സുഷുപ്തിയിലല്ല. അത് ഈ മൂന്നും കഴിഞ്ഞ് നാലാമതൊരവസ്ഥ. സമാധി അവസ്ഥ അവിടെ സംഭവിക്കുന്ന കാര്യമാണ് ഇത് ഇല്ലാതാകുക എന്ന് പറയും. അപ്പൊ തത്വജ്ഞാനത്തിൽ എന്താണ്? ഇതില്ലാതാകുന്നില്ല. സമാധിയിലാണെങ്കിലോ ഇല്ലാതാകുന്നു. രണ്ടാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഇപ്പൊ നേരത്തെ ചോദിച്ചുള്ള വിശപ്പിന്റെ കാര്യം, ഈ രണ്ടിനെ ആദ്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കും. ഒന്ന് തത്വജ്ഞാനം, മറ്റൊന്ന് സമാധി. സമാധിയിലാണെങ്കിൽ വിശപ്പില്ല അവിടെ. എന്തുകൊണ്ട്? ഉറക്കം പോലെ തന്നെ, ഉറക്കത്തിൽ നമുക്ക് വിശക്കും, ഉറക്കത്തിന് വിശപ്പില്ല. അപ്പൊ സമാധിയിലാണ് എങ്കിൽ അവിടെ വിശപ്പില്ല. വിശപ്പോ ഇതാവുമോ പ്രപഞ്ചമില്ല, പിന്നെ അവിടെ വിശപ്പ് ഇതാവും. അതാണ് വിശപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ന്യായമായൊരു ചോദ്യമാണ്. ഇങ്ങനെയൊക്കെ പറയുന്നു, ഇത് കഴിയുമ്പോൾ നമുക്ക് വിശക്ക്, നമ്മൾ ഭക്ഷണം കഴിയും, ഇതൊക്കെ മിഥ്യയാണ്, കല്പിതമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് എങ്ങനെ? എന്ന് വെച്ചാൽ വിശപ്പെന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഓരോരോ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ എന്താവും, ഇതിനൊക്കെ എന്താ പരിഹാരം മനുഷ്യ ജീവിതത്തിൽ? അതുപോലെ സമാധിയാണെങ്കിൽ പരിഹാരമുണ്ടെന്നാണ്. അവിടെ ഇതൊന്നുമില്ല, എല്ലാത്തിനും അവിടെ പരിഹാരമായി കഴിഞ്ഞു. ഇനി തത്വജ്ഞാനമാണെങ്കിലോ, അവിടെ എന്താണ്? വിശപ്പുണ്ടോ? പിന്നെന്താ തത്വജ്ഞാനം കൊണ്ട് ഗുണം? ആ, വിശപ്പിനെ സംബന്ധിച്ച് അത് സത്യമല്ല, വിശപ്പ് തന്നിലില്ല. ഇങ്ങനെയൊക്കെയുള്ള വിശപ്പിനെ സംബന്ധിച്ചുള്ള ഒരു അറിവുണ്ടാകുന്നു, വിശപ്പ് മാറില്ല. വിശപ്പിനെ സംബന്ധിച്ച് വിശപ്പ്, ദാഹം, ദുഃഖം തുടങ്ങിയ എല്ലാ മാനസികമായ വികാരങ്ങളും, എല്ലാ വികാരങ്ങളും അസത്യമാണെന്നോ അല്ലെങ്കിൽ തന്നിലില്ല എന്നോ ബോധിച്ചു എന്ന് വിചാരിച്ച് അത് മാറിപ്പോകത്തില്ല. അതതിന്റെ നിമിത്തങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഉണ്ടാവും. കണ്ണിലൊക്കെ എന്താണ്, ഭക്ഷണം കഴിച്ചു, കഴിച്ച ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞു വീണ്ടും ശരീരത്തിന്റെ ആവശ്യമാണ്. വിശപ്പുണ്ടാവും. വിശപ്പുണ്ടായി കഴിഞ്ഞാൽ തത്വജ്ഞാനിയെ സംബന്ധിച്ച് അവിടെ അനുഭവമുണ്ട് വിശപ്പിന്റെ. ഇത് സത്യമല്ല, അസത്യമാണെന്നൊക്കെയുള്ള ഒരു അറിവ് അയാൾക്ക് കൂടുതലായിട്ടുണ്ട്. സാധാരണക്കാരനില്ലാത്ത, സാധാരണക്കാരൻ വിശപ്പ് വന്നു കഴിഞ്ഞാൽ ആ വിശപ്പ് അവനെ ബാധിക്കും. ബാധിച്ചു കഴിഞ്ഞാൽ അവൻ വിശപ്പിന്റെ പരിഹാരത്തിന് വേണ്ടി ചിന്തിക്കും, ആഹാരത്തിന് വേണ്ടി ഓടും, ഇതെല്ലാം ചെയ്യും. പിന്നെ തത്വജ്ഞാനിക്കാണെങ്കിലോ വിശപ്പ് വന്നാൽ തത്വജ്ഞാനിയും ബാധിക്കും. വിശപ്പ് വന്നാൽ അതിന് പരിഹാരം ഭക്ഷണം കഴിച്ചേ പറ്റും. അതിലൊന്നും മാറ്റമൊന്നുമില്ല. പിന്നെ ഇതിന്റെയൊക്കെ സഹനശക്തി, അത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും. ഒരു സാധാരണ മനുഷ്യന്റെ സഹനശക്തി അല്ല ഒരു യോദ്ധാവിന്റെ സഹനശക്തി. അവർക്ക് സഹനശക്തി കൂടുതലായിരിക്കും. മിലിട്ടറിയിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന അങ്ങനെയാണ്. രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കും. ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കമാൻഡോസിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന അങ്ങനെയാണ്. ഇപ്പൊ സഹനശക്തി വേറെയാണ്, അത് നമുക്ക് വളർത്തിയെടുക്കുന്ന. വിശപ്പ്, ദാഹം, ശരീരത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും തത്വജ്ഞാനിക്ക് ഉണ്ടാവും. തത്വജ്ഞാനി അത് ബാധിക്കുകയും ചെയ്യും. പക്ഷെ അവിടെ കൂടുതലായിട്ടൊരു ബോധം മാത്രം ഇവിടെ പറയുന്ന അനുസരിച്ച് എന്താണ്? ഇതെല്ലാം കല്പിതമാണ്, അസത്യമാണെന്നുള്ള ഒരു ബോധം. അങ്ങനെ ഒരു ബോധം വിശപ്പിനെ നേരിടാൻ എത്രമാത്രം സഹായിക്കുമെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഒരാളുടെ സഹനശക്തിയെ വർദ്ധിപ്പിച്ചെന്നിരിക്കും. അത് സഹനശക്തി എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധമുള്ള കാര്യമില്ല. ഓരോ വ്യക്തികളുടെയും വ്യക്തികളും വളർത്തിയെടുക്കുന്ന ശീലങ്ങളാണ്. വിശപ്പ് വന്നാൽ അതിനെ നേരിടുക, ദാഹം വന്നാൽ അവിടെ പിടിച്ചേക്കുക, കൂടുതൽ സമയങ്ങൾ നിൽക്കാൻ കഴിയുക, അതുകൊണ്ട് മനസ്സ് തളർന്നു പോകാതിരിക്കുക, ഇതൊക്കെ മനുഷ്യന്റെ സഹനശക്തിയുടെ ഭാഗമാണ്. അതിന് തത്വജ്ഞാനമായിട്ട് നേരിട്ടൊരു ബന്ധമില്ല. നമ്മൾ ശീലിച്ചാൽ അതൊക്കെ നമ്മൾ കാണും. ഒരു നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകുന്ന പ്രകൃതമാണെങ്കിൽ അത് എന്താണ്? തത്വജ്ഞാനവുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇപ്പൊ ഡയബറ്റിക്സ്, നല്ല ഡയബറ്റിക്സ് ഉള്ള ആളിന് ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റും. കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് തളർന്നു പിടിച്ചേക്കാൻ പറ്റത്തില്ല. ആ തത്വജ്ഞാനം ഉണ്ടെന്ന് വിചാരിച്ച് ഹൈപ്പോഗ്ലൈസീമിയ വരാതിരിക്കില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കില്ല. അതൊക്കെ ശരീരത്തിന്റെ ധർമ്മങ്ങളൊക്കെ അങ്ങനെ തന്നെ നടക്കും. സഹനശേഷിയുമായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ ഒരാള് സഹനശേഷിയും മറ്റ് സ്വീകരിക്കുകയാണെങ്കിൽ, അത് ശീലിക്കുകയാണെങ്കിൽ, അതായത് തത്വജ്ഞാനം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അയാളെ സഹായിക്കും. അതിന് തത്വജ്ഞാനം വേണമെന്നൊന്നുമില്ല. ദുഃഖത്തിൽ തടന്നു പോകാതിരിക്കുക, നഷ്ടങ്ങളിൽ മനസ്സ് തടന്നു പോകാതിരിക്കുക, സന്തോഷത്തിൽ അമിതമായ സന്തോഷിക്കാതിരിക്കുക, ഇതൊക്കെ പൊതുവെ എല്ലാവരും സ്വീകരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു സാധനയുടെ ഭാഗമാണ്. അതിന് തത്വജ്ഞാനമായിട്ട് നേരിട്ടൊരു ബന്ധമില്ല. അപ്പോൾ വിശപ്പ് ദാഹം പോലെയുള്ള കാര്യങ്ങൾ തത്വജ്ഞാനിയുടെ നിലപാട് എന്താണ്? അത് അസത്യം എന്നുള്ളൊരു ബോധം അത്രയാണ്. അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും കൂടുതൽ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അയാളുടെ ശീലങ്ങളനുസരിച്ചിരിക്കും. അതിന് തത്വജ്ഞാനമായിട്ട് ബന്ധമൊന്നും ഇല്ല. തത്വജ്ഞാനം ഒരു പക്ഷേ ആ ശീലങ്ങളൊക്കെ സഹായിച്ചെന്നിരിക്കും. തത്വജ്ഞാനാണ് ഗുരു പറയുന്നത് എന്താണ്? ദൃഢബോധൻ എന്ന് പറയും. അത്തരം തത്വജ്ഞാനത്തിന് ഒരേ ഒരു പ്രയോജനമേ ഉള്ളൂ. എന്താണ് ആ തത്വജ്ഞാനത്തിന്റെ പ്രയോജനം? പലതവണ പറഞ്ഞിട്ടുണ്ടാണ്. എന്നാലും നിങ്ങളിലെല്ലാം പുതുമയുള്ളവരെ പോലെ ഇരിക്കുന്നു. എന്താണ് അതിന്റെ പ്രയോജനം തത്വജ്ഞാനത്തിന്? കുറച്ച് തെളിച്ചു പറഞ്ഞാന സംശയപരിയും ഈ മൂന്നെണ്ണത്തിന്റെ നാശം, ഇതാണ് അതിന്റെ പ്രയോജനം. ബാക്കിയുള്ളതെല്ലാം മനുഷ്യന് ശീലങ്ങൾ കൊണ്ട് കിട്ടുന്നതാണ്. അദ്വൈതം എന്ന് പറയുന്നത് ഈ വണ്ടിക്കാള മൂത്രം ഒഴിക്കും പോലെ, കാളമൂത്രം പോലെ ഇങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പോലെ അതിന്റെ ഓരോ പോയിന്റും മനസ്സിലാവും. ഓരോ പോയിന്റുകൾ നമ്മൾ പ്രത്യേകം പ്രത്യേകം ധരിക്കണം. വെറുതെ ഇങ്ങനെ പടപട എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് കാര്യം പറഞ്ഞാലും ശരി, നമ്മൾ പറയുമ്പം നമ്മളതിന്റെ കൃത്യമായ പോയിന്റുകൾ മനസ്സിലാക്കി ഏത് വിഷയത്തെ കൂടി സംസാരിക്കും. വെറുതെ ഇങ്ങനെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ പോലെ, ചാനൽ ചർച്ച പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ ശരിയാവും. ആ പോയിന്റുകൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്താണ് തത്വജ്ഞാനത്തിന്റെ പ്രയോജനം എന്ന് വെച്ചാൽ അതാണ് അതിന്റെ പ്രയോജനം. വേറൊന്നുമല്ല അതിന്റെ പ്രയോജനം. അതാണ് ഈ സംശയം വരുന്നത്. തത്വജ്ഞാനം കൊണ്ട് വിശപ്പ് മാറും? മാറില്ല. വിശക്കും, വീണ്ടും വിശക്കും. ഒന്നും കൊണ്ട് പ്രയോജനമില്ല. പിന്നെ വിശപ്പും ദാഹവും എല്ലാം ഇല്ലാതാവണമെങ്കിൽ എന്ത് ചെയ്യണം? സമാധി ഇരിക്കും. സമാധി ഇരുന്നാലും വീണ്ടും പ്രശ്നമുണ്ട്. എന്താണ് അങ്ങനെ വീണ്ടും സമാധി എന്നുള്ളത്? ജാഗ്രത വരും, വരുമ്പോൾ വീണ്ടും വിശപ്പും ദാഹവും എല്ലാം വരും. അപ്പൊ സമാധിയിലാണ് നിങ്ങൾ അതിനെ പരിഹരിക്കുന്നെങ്കിൽ വീണ്ടും എവിടെ പോകേണ്ടി വരും? വീണ്ടും സമാധി പോയി പ്രപഞ്ചത്തെ മറന്നിരിക്കും. അപ്പോ വിശപ്പിനും ദാഹത്തിനും ഒക്കെയുള്ള ആത്യന്തികമായ പരിഹാരം എന്താണ്? ഇത് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചാവണം, വേറെ വഴിയൊന്നുമില്ല. മനുഷ്യന് ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നു, ശരീരത്തോടുകൂടിയിരിക്കുന്നു. അത്രയും കാലം ഏതെങ്കിലും തരത്തിൽ ഇതൊന്നും ബാധിക്കും, ശരീരത്തിൽ പിടിപെടും. മനസ്സിലായോ? നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സമാധി പോയിരുന്നിട്ട് ഇതെല്ലാം ഭിന്നമൊന്നുമില്ല, അങ്ങനെ ഇരിക്കാം. അത് നടക്കില്ല എന്ന് നമുക്കെല്ലാം അറിയാം. നടക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ ജാഗ്രത ഇരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പരമാവധി സാധിക്കാവുന്നുള്ളത് അദ്വൈതികളെ സംബന്ധിച്ച് തത്വജ്ഞാനം. പിന്നെ തത്വജ്ഞാനിക്ക് നല്ല ശീലങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ശീലിക്കുകയാണ്, അതായത് സകലശക്തി പോലുള്ളത്, അതൊക്കെ അയാൾക്ക് ഗുണപ്പെടും. വിശപ്പുണ്ടാവുക വന്നു കഴിഞ്ഞാൽ പിടിച്ചേക്കും, അതിന്റെ സാധനങ്ങളൊക്കെ ഒരാൾ ശീലിക്കണമെന്നുണ്ടെങ്കിൽ കമാൻഡോസിനെ പോലെയൊക്കെ അതൊക്കെ ശീലിക്കുകയാണെങ്കിൽ ശരി. അല്ലെങ്കിൽ പിന്നെ ഏതായാലും ശരി, ഇനി സമാധി ആയാലും ശരി, തത്വജ്ഞാനമായാലും ശരി, ഇത് ഇതിനൊക്കെ പരിഹാരം എന്തെന്ന് ചോദിച്ചാൽ എന്തേ ഉള്ളൂ, മരണമേ ഉള്ളൂ പരിഹാരം. അതുവരെ ഏതെങ്കിലും തരത്തിൽ മനുഷ്യനെ ശല്യപ്പെടുത്തിക്കൊണ്ട് തന്നെയിരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അസുഖം പിടികൊള്ളും. ചില അസുഖങ്ങളുണ്ടെങ്കിൽ എന്താണ്, വിശപ്പും ദാഹവും ഒക്കെ നഷ്ടപ്പെട്ടു, കുറെ കാലത്തേക്ക് പിന്നെ വിശക്കത്തില്ല, ദാഹിക്കത്തില്ല, അങ്ങനെയൊക്കെ ചിലർക്ക് സംഭവിക്കും. അതുപോലെ ഈ നമ്മുടെ ശരീരത്തിന്റെ മെറ്റാബോളിസത്തിനൊക്കെ വളരെ മാറ്റം വരുന്ന അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരി. എന്താ, സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരം നമുക്ക് എങ്ങനെ കിട്ടിയതാണ്, ഭക്ഷണത്തിൽ നിന്ന് ശരീരം, അച്ഛനും അമ്മയും കഴിച്ചാണ് ഇത്രയും തടിയും ശരീരം എന്ന് പറഞ്ഞാ പോരാ, നമുക്ക് എങ്ങനെ ശരീരം കിട്ടി. വേദാന്തം എന്താ പറയുന്നത്, അതും അറിയത്തില്ല. നമ്മുടെ ശരീരം കിട്ടിയ പരിണാമത്തിലൂടെ, മനുഷ്യ ശരീരം നമുക്ക് കിട്ടിയത് പരിണാമത്തിലൂടെയാണ്. ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഈ വർഗം, ഈ വർഗത്തിന്റെ ഈ ശരീരം അച്ഛനും അമ്മയ്ക്കും നമുക്കും എല്ലാം കിട്ടിയത് എങ്ങനെയാണ്, പരിണാമത്തിലൂടെ. പിന്നെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ, ഭക്ഷണവും വ്യായാമവും ഒക്കെ അതിനെ പോഷിപ്പിക്കാനും ചിലപ്പോൾ അതിനെ നശിപ്പിക്കാനും ഒക്കെ ഉള്ളതാണ്. ശരീരം എങ്ങനെ കിട്ടിയെന്ന് വെച്ചാലും ഒരു ഉത്തരവേ ഉള്ളൂ, സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഉത്തരവേ ഉള്ളൂ, അതെങ്ങനെ വന്നു, എവല്യൂഷനിലൂടെ വന്നതാണ്. അല്ല, പിന്നെ കഥകളുണ്ട് ഒരുപാട്, കഥകളുടെ കാര്യമൊന്നുമില്ല ഞാൻ പറയുന്നു, കഥകൾ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് അങ്ങനെ കിട്ടിയ ശരീരമാണ്, അപ്പോ ശരീരത്തിൽ എപ്പോഴും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പരിണാമം എന്ന് പറയുന്നത്. ഇതിന്റെ പരിണാമം എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിണാമത്തെ നമ്മളും കൈകടത്തുന്നുണ്ട്. നാച്ചുറൽ എവല്യൂഷൻ എന്ന് പറയുന്നതിന് മനുഷ്യന്റെ കൈകടത്തലുണ്ട്, അതും വരുന്നുണ്ട്. അത് മനുഷ്യന്റെ കൈകടത്തൽ ചിലപ്പോൾ നമുക്ക് ഗുണമായിട്ട് വരും, നമ്മുടെ ശരീരം ചിലപ്പോൾ ദോഷമായിട്ട് വരും, രണ്ടും സംഭവിക്കും. എന്തായാലും ഇന്നത്തെ മനുഷ്യന്റെ അറിവ് വെച്ചിട്ട് എന്താണ്, ഈ ശരീരത്തിനൊരു അവസാനം ഉണ്ട്, ശരീരത്തിന് വൃദ്ധിയും ക്ഷയവും ഉണ്ട്. ക്ഷയം വന്ന് നാശത്തിലേക്ക് പോകും. ആ നാശം സംഭവിക്കുന്നതുവരെ ശരീരത്തിന് എന്താണ് ഇതൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. 10, 20, 25 വർഷമൊക്കെ കോമയിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വിശപ്പുള്ളതാവുന്നില്ല, ഒന്നും അറിയുന്നില്ല, കൃത്രിമമായി ശ്വാസം കൊടുത്ത് കൃത്രിമമായി ഭക്ഷണവും കൊടുത്ത് അങ്ങനെ ഇട്ടിരിക്കുന്നവരുണ്ട്. അതാണ് പറയുന്നത് മനുഷ്യനും ഇത് ഇടപെടുന്നുണ്ടെന്നുള്ളത്, മനുഷ്യനെ നിലനിർത്തുന്നു. 10, 25 വർഷം കടന്നിട്ട് പിന്നെ അത് നശിച്ചു പോകും. അപ്പൊ അത് മനുഷ്യന്റെ ഇടപെടലാണ്, സ്വാഭാവികമായ ശരീരത്തിന്റെ പരിണാമമല്ല. അതുവരെ എന്തുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ഇത് കല്പിതം കല്പിതം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇതിനെ വർണ്ണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് കല്പിതം എന്ന് പറയുന്നത് എന്താണ്, എന്താണ് ഈ കല്പിതം എന്ന് പറയുന്നത്? ആ, ഇതൊരു തത്വവിചാരം എന്ന് പറഞ്ഞാലും പോരാ, സിദ്ധാന്തം എന്ന് പറഞ്ഞാലും പോരാ. കൃത്യമായ ഉത്തരം നിങ്ങൾ പറയുന്നുണ്ട്, ഉത്തരം പറയുന്നുണ്ട്, അതുപോലെ ഏതിനും കൃത്യമായ ഉത്തരം വേണം. എന്ന് പറഞ്ഞാൽ കൃത്യമായ ഉത്തരവാദിത്വം. ദ്വൈതികളുടെ സിദ്ധാന്തമെന്നോ തത്വവിചാരമെന്നോ യുക്തിവിചാരമെന്നോ കാഴ്ചപ്പാടെന്നോ എന്തുവാണോ പറയുന്നത്, അദ്വൈതികളുടെ തന്നെ എടുത്തു പറയുന്നു. കാരണം ഇത് മറ്റാരും അംഗീകരിക്കുന്ന കാര്യമുണ്ട്. പല ദാർശനികന്മാരും ഉണ്ട്, അവരാരും അംഗീകരിക്കുന്ന കാര്യമുണ്ട്. അദ്വൈതികളുടെ കാഴ്ചപ്പാടാണ് ഈ പറയുന്നത്. മനസ്സിലായോ? ഈ പറയുന്ന ഒരു പരമസത്യം എന്നൊക്കെ തട്ടിവിടുന്നല്ലോ. എന്താണ് ഈ പരമസത്യം എന്ന് വെച്ചാൽ ആരുടെ സത്യമാണ്? അദ്വൈതിയുടെ പരമസത്യമാണ്. എന്താ എല്ലാരും അംഗീകരിക്കുന്ന സത്യമാണ്. ഒരു വോട്ടിനിടാണെന്ന് വെച്ചോ, വോട്ടിനിട്ട് കഴിഞ്ഞാൽ അദ്വൈതി ജയിക്കുമോ തോക്കുമോ? തോക്കത്തേ ഉള്ളൂ. എന്തുകൊണ്ട്? വോട്ടിന് എല്ലാരും അദ്വൈതിയല്ല, ബാക്കിയുള്ളവരെല്ലാം അദ്വൈതിയെ ചോദ്യം ചെയ്യുന്നവരാണ്. ഈ പറയുന്നൊക്കെ അദ്വൈതിയുടെ കാഴ്ചപ്പാടാണെന്ന് മനസ്സിലാക്കും. മനസ്സുകൊണ്ട് കൽപ്പിതമാണ്. അപ്പൊ സത്യം എന്ന് പറഞ്ഞാൽ എല്ലാരും അംഗീകരിക്കുന്ന സത്യമൊന്നുമല്ല. അദ്വൈതി ഇതിനെ സത്യം എന്ന് പറയുന്നു, മറ്റുള്ളവർ പറയുന്നതിന് എന്താ പറയും? അസത്യം എന്ന് പറയും. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കും. അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി വളരെ സങ്കുചിതമായി. എല്ലാവരും ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വിശാലമായിരിക്കണം. ഓരോരുത്തരുടെയും നിലപാടുകൾ ഇതാണ് എന്നറിയണം. എപ്പോഴും നമ്മളിത് ആലോചിക്കണം. എന്താണ് അദ്വൈതിയുടെ കാഴ്ചപ്പാടാണ്? ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും അതിന് സ്വാതന്ത്ര്യമുണ്ട്. അദ്വൈതിയുടെ കാഴ്ചപ്പാട് എനിക്ക് സമ്മതമാണ് എന്ന് പറയേണ്ട കാര്യമില്ല. അത് ഇഷ്ടമുണ്ടെങ്കിൽ മതി. അല്ലെങ്കിൽ എനിക്ക് എന്റേതായ കാഴ്ചപ്പാടുണ്ടെന്ന് പറയാം, അതിനും ദോഷമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന അദ്വൈതിയുടെ കാഴ്ചപ്പാടാണ്, അദ്വൈത ദർശനമാണ്. അതിനാണ് ഈ പറയുന്നത്. എന്താണിത്? വിദ്യ അസോ ലയം വ്യാധി. ഈ ശക്തി ഇവിടെ പറയുന്ന എന്താണ്? മനസ്സ് അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്ന ഈ ശക്തി ലയിച്ചു പോന്നു. അവിദ്യ ലയിച്ചു കഴിഞ്ഞാൽ അത് ബാധ. എങ്ങനെ പ്രപഞ്ചവും ലയിച്ചു പോകുന്നു എന്ന് പറയുന്ന എന്തുകൊണ്ട്? അവിദ്യയുടെ കാര്യമാണ്. അവിദ്യ കൊണ്ട് അവിദ്യ കൊണ്ടുള്ള കൽപ്പനയാണെന്നുള്ള അദ്വൈത സിദ്ധാന്തം അനുസരിച്ചാ പറയുന്നു. അവിദ്യ കാര്യമാണ് പ്രപഞ്ചം, കൽപ്പനയാണ് പ്രപഞ്ചം എന്ന് പറയുന്ന സിദ്ധാന്തം അനുസരിച്ച്. പ്രപഞ്ചം മനസ്സിന്റെ കൽപ്പനയാണ്. അതെന്താണെന്ന് മുമ്പ് വിശദീകരിച്ചു, ഒരുപാട് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതിലും നമ്മൾ എന്താണ്, മനസ്സിന്റെ കൽപ്പനയാണെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഭ്രാന്തിയും തെറ്റിദ്ധാരണയും പറയുന്നതന്നെ, ഈ വ്യാഖ്യാനങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ ഭ്രാന്തിയാണ്, തെറ്റിദ്ധാരണകളാണ്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നുന്നു? അതൊക്കെ നമ്മൾ കൽപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അതൊക്കെ നമ്മൾ കൽപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയൊക്കെ തോന്നിപ്പോയി വ്യാഖ്യാനങ്ങൾ വായിച്ച്. നമ്മൾ കൽപ്പിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ഒക്കെ കൽപ്പിച്ചാണ് പ്രപഞ്ചം എന്നൊക്കെ തോന്നിപ്പോവും. അങ്ങനെ തോന്നിപ്പിക്കുന്നത് ആ വ്യാഖ്യാനങ്ങളുടെ കുഴപ്പമാണ്. ഇത് വായിക്കുമ്പോഴും ചിലപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ തോന്നും. കാരണം അദ്വൈതം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിന് സംഗ്രഹിച്ച് നാല് വരിയിൽ ഒതുക്കി പറയുമ്പോൾ അതിന്റെ നാനാ വശങ്ങൾ പറയാൻ പറ്റില്ല. എവിടെയാണോ കൽപ്പന എന്ന് പറയുന്നത് അവിടെ എല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സങ്കല്പം മാത്രേണ പരമേശ്വര. അത് അത് ഇതും കൂടെ ചേർത്ത് വേണം എപ്പോഴും മനസ്സിലാക്കാം. അത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഈ കൽപ്പന എന്ന് പറയുന്ന ആരുടെ കൽപ്പന? ഈശ്വര കൽപ്പനയാണ്, അല്ല എന്റെ നിങ്ങളുടെ കൽപ്പനയാണ്. അത് വിട്ടുപോയാൽ എല്ലാം തീർന്നു. പിന്നെ ഈ ഇപ്പൊ ഈ സ്വാമി കോപ്പി അടിച്ച് എഴുതി വായിച്ചതുപോലെ എന്താണ് ഇങ്ങനെ ഇതെല്ലാം കല്പനയാണെന്നൊക്കെ തോന്നുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നു നമ്മള് കല്പിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ എന്താ പേരെന്തോന്ന് ശാരം ചോദിച്ചത് എന്താണ് വിശപ്പ് കല്പിച്ചാണോ എന്നൊക്കെ ചോദിച്ചു. കാരണം വിശപ്പ് ഇത് വായിക്കുമ്പോൾ തോന്നും വിശപ്പൊക്കെ നമ്മൾ കല്പിക്കുന്നതാണ്. നമ്മള് കല്പിക്കുന്നതല്ല വിശപ്പ്, നമ്മൾ കല്പിക്കുന്ന നമ്മുടെ ശരീരം നമ്മൾ കല്പിക്കുന്നതല്ല. ഇതൊന്നും കല്പനയല്ല, നമ്മുടെ കല്പനയല്ല ഇത്. കല്പനയാണെങ്കിൽ ആരുടെ കല്പന എന്ന് പറയണം? ഈശ്വര കല്പന എന്ന് പറഞ്ഞാൽ ഓക്കെ, അവിടെയാണ് നിൽക്കേണ്ടത്. അപ്പൊ നമ്മൾ കല്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാ, പിന്നെ നമ്മൾ കല്പിക്കാതിരുന്ന മതിയല്ലോ, പ്രപഞ്ചം ഇല്ലല്ലോ എന്ന് പറയും. അങ്ങനെയല്ല, ഈശ്വര കല്പന എന്ന് പറഞ്ഞാൽ ശരി, ഈശ്വരനെ വിശ്വസിക്കുന്നവർക്ക് അത് സ്വീകരിക്കാം, ഈശ്വരനെ വിശ്വസിക്കാത്തവരത് സ്വീകരിക്കത്തു. അപ്പൊ ഇതൊക്കെ എന്താണ് പല കാഴ്ചപ്പാടുകളാണ്. ഇത്തരം തത്വചിന്തകളൊക്കെ എന്താണ്, ഇത് കേട്ടിട്ടോ വായിച്ചിട്ടോ ആവേശം കൊള്ളേണ്ട കാര്യങ്ങളല്ല, ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ഇത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആവേശം കൊണ്ടാ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ല. അല്ല, നമ്മൾ കല്പിച്ചെന്ന് പറഞ്ഞ് പ്രപഞ്ചം ഉണ്ടാകുകയോ നമ്മൾ കല്പിച്ചില്ല എന്ന് പറഞ്ഞ് പ്രപഞ്ചം ഇല്ലാതിരിക്കുകയോ. അങ്ങനെയാണെങ്കിൽ ഉറങ്ങുമ്പോൾ പ്രപഞ്ചം ഇല്ലാതെ വരുന്നുണ്ട്, നമ്മൾ കല്പിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഉറങ്ങുന്നു, ഉറങ്ങുമ്പോൾ നമുക്കൊരു കല്പനയില്ല, അപ്പൊ പ്രപഞ്ചം ഇല്ലാതാവും. പ്രപഞ്ചം ഇല്ലാതാവുന്നില്ല, നമ്മളറിയുന്നില്ല എന്നേ ഉള്ളു. നമ്മളറിയുന്നില്ല എന്ന് വിചാരിച്ച് പ്രപഞ്ചം ഇല്ലാതാകത്തില്ല. അങ്ങനെയൊക്കെ തോന്നിപ്പോവും ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ. അതുകൊണ്ട് ഇതൊക്കെ കല്പിതമാണ് മക്കളെ എന്നൊക്കെ പ്രസംഗിക്കുന്നത് ചിലർ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കല്പിതമാണ്, ഇത് കേൾക്കുമ്പോ എല്ലാവരും ഒരു കല്പനയിലേക്ക് പോകും. ഒരു കല്പിതമല്ല, ഇതൊക്കെ വാസ്തവമാണ്. ഇത്രയും കാലം ഈ ലോകത്ത് ജീവിച്ചില്ലേ അല്ലേ, എന്നിട്ട് ഇവിടെ ബ്രഹ്മവിദ്യാലയത്തിൽ വന്നപ്പോഴാണ് കേൾക്കുന്നത് ഇതൊക്കെ കല്പിതമാണെന്ന്. അപ്പൊ അതിനു മുമ്പ് ഇതൊക്കെ സത്യമല്ലായിരുന്നു. ഇത്രയും കാലം ജീവിച്ചത് സത്യമല്ലേ, അതൊക്കെ പൊട്ട വേദാന്തമാണ്. വ്യാഖ്യാനങ്ങളൊക്കെ പലതും അതൊക്കെ എഴുതി വെച്ചിരിക്കും, ആൾക്കാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ഈശ്വരന്റെ കല്പന എന്ന് പറഞ്ഞാൽ ശരിയാണ്, നമ്മുടെ കല്പന എന്തുകൊണ്ടല്ല, ഈശ്വരന്റെ കല്പന എന്ന് എന്തുകൊണ്ട് പറയുന്നു? നമ്മൾക്ക് അങ്ങനെ ഒരു കല്പനാശക്തി ഇല്ല. നമുക്ക് എന്തെങ്കിലും ഒരു കല്പനാശക്തി ഉണ്ടായിരുന്നു, നിങ്ങൾ ആരും ഇന്നും കൂടെ കാണത്തില്ല, ബ്രഹ്മവിദ്യാലയത്തിൽ കാണത്തില്ല. കാണൂ, അനീഷ് ഒരു ലോട്ടറി എടുത്തു വെച്ചിട്ട് കല്പിക്കുന്നു ഒന്നാം സമ്മാനം എനിക്ക്, പിന്നെ അനീഷ് കൂടെ ഇരിക്കൂ. പിന്നെ കല്പനാശക്തി ഉടനെ ഒന്നാം സമ്മാനം, ലോട്ടറി ഒന്നേ എടുക്കണ്ട. ശൈവ സിദ്ധാന്തത്തില് പശുപതി പാശം എന്ന മൂന്ന് കൽപ്പനക്ക് കൽപ്പനയുടെ ഒരു ആവശ്യകത അവിടെ അവിടെ അതിനൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊക്കെ തന്നെ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതൊക്കെ തന്നെ. കൽപ്പന എന്ന് പറയുന്ന ആരുടെ കൽപ്പന? ഈശ്വരന്റെ കല്പന എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാം. നമ്മൾ കല്പിക്കുന്ന പറയുന്നത് എന്താണോ, ഞാനോ നിങ്ങളോ ഒക്കെ കല്പിക്കുന്നു എന്ന് പറയുന്നത് അബദ്ധമാണ്. അക്കാര്യമാണ് ഞാൻ പറയുന്നത്, നമ്മളാരും കല്പിച്ച ഒന്നും ഉണ്ടാകത്ത. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഇപ്പൊ വിശക്കുന്നു, നിങ്ങളെല്ലാം കല്പിച്ചാ മതി, വേറെ നിറയും, പിന്നെ ഭക്ഷണം കഴിക്കാൻ പോണം. ആരുടെയും കല്പന കൊണ്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല. കല്പന കൊണ്ട് നടക്കും, എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം കല്പിക്കണം. പിന്നെ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ആദ്യം കൽപ്പിക്കണം, അത് കഴിഞ്ഞ് പ്രവർത്തിച്ച പ്രവൃത്തിയിലൂടെ കാര്യങ്ങൾ. ആ കൽപ്പന മാത്രം കൊണ്ട് നടക്കില്ല. ഇതൊക്കെ വായിക്കുമ്പോ അങ്ങനെ ഒരു ധാരണ തോന്നും. ആ ധാരണ വരാതിരിക്കാനാണ് ഗുരു ആദ്യം പറഞ്ഞത്. എന്താണ് സങ്കല്പം മാത്രേണ? ഇത് മുമ്പോട്ട് വ്യാഖ്യാനം ചെയ്യുമ്പോ ഇതൊക്കെ മറന്നു ആൾക്കാർ. എന്നിട്ട് എല്ലാം കൽപ്പന കൽപ്പന കൽപ്പന എന്നും പറഞ്ഞുകൊണ്ടാണ്. അത് അബദ്ധമാണ്, അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. ഇനി നമ്മുടെ കൽപ്പന കൊണ്ട് സംഭവിക്കുന്ന എന്താണ് അതുകൂടെ അറിയണോ? നമ്മുടെ കൽപ്പന കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ കൽപ്പനകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിനുമൊക്കെ ചില മാറ്റങ്ങൾ സംഭവിക്കും. കൽപ്പന കൊണ്ട് അത് സംഭവിക്കും. പിന്നെ ആ കൽപ്പനയ്ക്ക് അപ്പുറം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ലോകത്തിന് മാറ്റം സംഭവിക്കും. കാരണം ഗുരുവിനെ പോലെയുള്ളവർ സങ്കല്പിച്ചു എന്ന് പറയുന്നത് ഇവരെ സങ്കല്പിച്ചിട്ട് ഉപയോഗിക്കാതിരുന്നതാണോ? സങ്കല്പിച്ചിട്ട് ലോകത്തിറങ്ങി പ്രവർത്തിച്ചു, പ്രവർത്തിച്ചപ്പോ മാറ്റം വന്നു. അല്ല, വേറെ സങ്കല്പം കൊണ്ടൊന്നും വരത്തില്ല. സങ്കല്പിക്കുകയും വേണം, പിന്നെ പക്ഷെ സങ്കല്പിച്ച് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ശരിയായ സങ്കല്പിക്കാനുള്ള സാമർഥ്യം വേണം, അതിനും കൂടുതൽ പ്രവർത്തിക്കുന്നതിനുള്ള കഴിവും വേണം. എന്നാലേ പറ്റും. നമ്മൾ സങ്കല്പിക്കുന്നു, നമുക്ക് പ്രവർത്തിക്കാൻ ശേഷിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഒന്ന് സങ്കല്പം, ശരിയായ സങ്കല്പം, അതിനുള്ള സാമർഥ്യം വേണം. പിന്നെ ആ സങ്കല്പത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ശേഷി എന്നോ എന്തെങ്കിലുമൊക്കെ നടക്കും ഈ ലോകത്ത്. ഗുരുവിനെ പോലെയുള്ളവർക്ക് ആ എന്താണ്, ശരിയായി സങ്കല്പിക്കുന്നതിനുള്ള അറിവുണ്ടായിരുന്നു, ശരിയായി പ്രവർത്തിക്കുന്നതിനുള്ള കഴിവും ഉണ്ടായിരുന്നു. രണ്ടും കൂടെ ഒത്തുചേർന്നപ്പോൾ അവർക്ക് ലോകത്തിൽ മാറ്റം വരുത്താൻ പറ്റി. അല്ല, ഓരോ മനുഷ്യനും ഇതൊക്കെ ഉണ്ട്, ചെറിയ അളവിലാണെന്നേ ഉള്ളൂ. നമ്മളും ചെറിയ രീതിയിലൊക്കെ സങ്കല്പിക്കുന്നു, നമ്മുടെയൊക്കെ ശക്തി അനുസരിച്ച് നമ്മളും ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ പരിമിതമായ കാര്യങ്ങൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ മനസ്സ് അല്ലെങ്കിൽ അവിദ്യ കൊണ്ട് സങ്കല്പിക്കുന്നത് അത് ഈശ്വരൻ എന്നുള്ള ഒരു അധിഷ്ഠാന തത്വത്തിൽ നടക്കുന്ന കാര്യങ്ങളാ പറയും. അവിടെ ഞാൻ നീ എന്നുള്ള ഭാവത്തിനുള്ളതല്ല പറയുന്നത്. അവിടെ ഞാനും നീയും ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അധിഷ്ഠാനമായ തത്വമാണ്. ആ തത്വത്തിൽ സങ്കല്പം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പ്രപഞ്ച സൃഷ്ടി നടക്കുന്നു എന്ന് പറയുന്ന അദ്വൈതികളുടെ ആ കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആൾക്കാർക്ക് ഇത് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കി ആവേശ പ്രസംഗം നടത്തി കളയും. നമ്മുടെ സങ്കല്പമാണ് ലോകം മുഴുവൻ എന്നൊക്കെ പറഞ്ഞാൽ ലോകം മുഴുവൻ ആരുടെയും സങ്കല്പമാണ്. നമ്മുടെ ശരീരം പോലും നമ്മുടെ സങ്കല്പം അല്ല. അതുകൊണ്ട് ലയം യാതി എന്ന് പറയുന്നതിന്റെ രണ്ടർത്ഥവും മനസ്സിലാകും. തത്വജ്ഞാനം കൊണ്ടുള്ള ലയവും പിന്നെ എന്താണ് സമാധിയിലുള്ള ലയവും, രണ്ടും രണ്ട് രീതി മനസ്സിലാണ്. അതുകൊണ്ട് ഈ അവിദ്യക്ക് ലയം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് ലയം സംഭവിക്കുന്നു എന്ന് മനസ്സിലാവും. അപ്പോ ഇതിന്റെ അവസാനം നിർവാണ ദർശനത്തിൽ അവസാനം പറയുന്നു പ്രപഞ്ച ലയത്തെ കുറിച്ചാണ്. അവിടെയാണ് ഇതുകൊണ്ടൊന്ന് അവസാനിപ്പിക്കുന്നത്. Oh.